മന്ദിച്ചേലും കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണേ മണിവാനത്താരം പെണ്ണിൻമയിൽ മിന്നാണേ താരം വൻ നിന്നെ കണ്ടാൽ അമ്പും വില്ലും വച്ചേനേ കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനേ നെഞ്ചോറം ഡോലുണ്ട് ചുണ്ടോറം ശീലുണ്ട് കണ്ടാലും കൂടുംബം കൊണ്ടാടണ്ടേ കൊണ്ടാട്ട ചേരാക്കാൻ നല്ല അട്ടക്കാരുണ്ട് കരതീളെ പന്തൽ കെട്ടി തപ്പും മുട്ടിച്ചെണ്ടെ കുട്ടി കാത്തിരിക്കും നേരം വന്നെ ചില്ലം ചില്ലാല ആകാശം വീശുന്നുണ്ട് മേഘത്തുവാല പാടാനില്ല